വേദവേദാന്തഘോഷൈശ്ച ഗീതാപാഠൈർമുഹുർമുഹുഃ ബോധ്യമാനൌ തദാ തേന കഥഞ്ചിച്ചോത്ഥിതൗ ബലാത്. വേദവേദാന്തഘോഷൈശ്ച തഥാ മുഹുഃ മുഹുഃ ഗീതാപാഠൈഃ ബോധ്യമാനൌ കഥഞ്ചിത് തൗ ബലാത് ഉത്ഥിതൗ, നിദ്രാം മുക്ത്വാ ഉത്ഥിതൗ,